ദാമിനീസ്തുതസിഹപദശനഹകരണേ കരണേ ദാത്യനേന ദാത്രം. സൂത്രത്തിൽ ദാപ്പ് ലവനെ പകാരത്തിന് മകാരം വന്ന് അങ്ങനെയാണ് ദാപ്പ്. ഇവിടെ എല്ലാം വരുന്ന പ്രത്യയം ഷ്ട്രൻ, കർത്തരി കൃത്താണ് പൊതുവെ, അതിൻ്റെ അപവാദമാണ് ഇത്. ഇവിടെ പ്രത്യയം വരുന്നത് എങ്ങനെ, കരണാർത്ഥത്തിൽ. ദാപ്പ് ലവനെ ദാതി അനേന എന്ന് വിഗ്രഹിക്കുന്നു. അടുത്തു വരുന്ന നീഞ്ഞ് ബ്രാഹ്മണൻ നയതി അനേന അങ്ങനെ വിഗ്രഹിക്കും. അടുത്തു വരുന്നു ശസു ഹിംസായ ശസ്തി അനേന അങ്ങനെ വിഗ്രഹിക്കും. അടുത്തു വരുന്നു യു യു മിശ്രണ അമിശ്രണയോഹോ യൗതി അനേന. അടുത്ത് യുജിരി യോഗേ വിനക്തി അനേന. ഷ്ടുഞ്ഞ് സ്തുതൗ സ്തൗതി അനേന. തുദവേദനേ തുദതി അനേന. ഷിഞ്ഞ് ബന്ധനേ സിനോതി അനേന. ഷിജക്ഷരണേ സിഞ്ചതി അനേന. സിഞ്ചതി അനേന സിച്ചുദ്ധാതു തുദാതിയിലാണ്, പക്ഷെ സിഞ്ചതി എന്ന് വരും എന്തുകൊണ്ടാണ്? സേമുച്ചാതി എന്നും വരുന്നിട്ട് സിഞ്ചതി എന്ന് വരും, ധാതു സിച്ചാണ്. മിഹ സേചനെ, സേചനം എന്ന് വെച്ചാൽ ഇവിടെ മൂത്രത്യാഗം, മൂത്രമൊഴിക്കാൻ നോക്കും. മേഹതി അനേന മൂത്ര ഇന്ദ്രിയം എന്നുള്ള അർത്ഥത്തിൽ വരും. പതനെ പതതി അനേന. ദംശ ദംശനെ ഭൂവാദിയിലാണ് ദശതി എന്ന് പറയും. ദംശ ധാതു ആണെങ്കിലും ദംശ അനുസ്വാരം ലഭിച്ചു, അതിനൊരു പ്രത്യേക സൂത്രമുണ്ട്, സിദ്ധാന്തം വരുന്നതല്ല. ദംശ സഞ്ജ സ്വഞ്ജാം ശപി ദംശ ധാതുവിന്റെ അനുസ്വാരം ലഭിച്ചു ശപ്പ് വരുമ്പോൾ. ദശതി അനേന. നഹ ബന്ധനെ നഹ്യതി അനേന, ദിവാദിയിലായതുകൊണ്ട് നഹ്യതി എന്ന് പറഞ്ഞു. അങ്ങനെല്ലായിടത്തും കർണാർത്ഥത്തിലായതുകൊണ്ട് അനേന എന്ന് വിഗ്രഹിക്കുന്നു. പിന്നെ ധാതു ഏത് ഗണത്തിൽപ്പെട്ടത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അത് രൂപം വെച്ച് നമുക്ക് ഊഹിക്കാം ഇന്ന ഗണത്തിലായിരിക്കും എന്നുള്ളത്. ഇപ്പൊ യു എന്ന് പറയുന്നത് യൗതി എന്ന രൂപം എന്നുകൊണ്ട് ഊഹിക്കാം എന്തിലായിരിക്കും. അത് ഊഹിക്കണം. എവിടെയാണോ സപ്പിന് ലുക്ക് വരുന്ന അവിടെ മാത്രമേ യൗതി എന്ന് വരത്തുള്ളൂ. അതാദിയിലാണ് തുതാദി കാണുമ്പം തന്നെ, തുത് കാണുമ്പം തന്നെ നമുക്കറിയാം എവിടെയാണെന്നുള്ളത്. യുജന്റെ രൂപം പറഞ്ഞാൽ അറിയാം യുനക്തി ഏതിലായിരിക്കും വരുന്നതെന്ന്. ഏതിലാണോ രുദ്ധാദി ശനം വന്നിരിക്കുന്നു യുനക്തി, അതായത് ധാതുവിന്റെ അകത്ത് വിവരണം വരുന്നതാണ് ഏത് രുദ്ധാദി. ഇപ്പൊ യുനക്തി എന്ന് പറയണമെങ്കിൽ അതിൽ വന്നാലേ ഉള്ളിൽ വരുന്നു, അല്ലെങ്കിൽ പിന്നെ ധാതുവിന്റെ ഉള്ളിൽ വികരണം വരണമെങ്കിൽ എന്ത്, വികരണമല്ല ധാതുവിന്റെ ഉള്ളിൽ വരണമെങ്കിൽ എന്ത് വരണം, നുമ്മു വരണം. പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ക്ഷണം വരുന്നു നുമ്പ് വരുന്നു തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ഷണം ധാതുവിന്റെ പരത്തിലാണോ വരുന്നു? ആ നുമ്മാണെങ്കിൽ നകാരം മാത്രമേ ഉള്ളൂ, ശ്രമമാണെങ്കിൽ എന്തായിരിക്കും നാ. അങ്ങനെ വരും. അതാണ് ശസിൽ നുമ്മെന്നാൽ ശംസതി, ഉള്ളിലാ വരുന്നു. പക്ഷേ രുദ്ധാദിപ്പ് ശ്രമം വന്നു കഴിഞ്ഞാൽ രുണത്തി രുന്ധ രുന്ദന്തി, പിന്നെ അവിടെ രുണത്തി ആദ്യമേ ഉള്ളൂ, പിന്നെ അതിന് മാറ്റം വരും. ശനസോരല്ലോ പോരും വന്നു കഴിഞ്ഞാൽ വീണ്ടും മാറും. അപ്പൊ അങ്ങനെ രൂപങ്ങൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കും. പെണ്ണഹ് ബന്ധനെ നഹ്യ എന്തുകൊണ്ട് വന്നു ദിവാദിയിലായതുകൊണ്ടാണ് നഹ്യത്തി. അങ്ങനെ ആ ധാതുവിന്റെ രൂപങ്ങൾ പറഞ്ഞു നോക്കി അത് വെച്ച് ഏത് ഗണത്തിലൊന്ന് ഊഹിച്ചെടുക്കണം. അല്ലാതെ ഓരോ ഗണത്തിലും ഏത് ധാതുവാണെന്ന് മുഴുവൻ ഓർമ്മിച്ചു വയ്ക്കാൻ സാധാരണഗതി നടക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ എന്തോ വരുന്നു ദബാദേഹേ ദാബാദേഹേ ദാപ് ലവനെ ഇഷ്ടൻ വരുന്നു. ഇഷ്ടനിൽ ഷകാരയിത്തായി പോകുന്നു ഏതാണ്? പ്രത്യേകിച്ച് പിന്നെ ശേഷിക്കുന്ന എന്താണ്? ട്രണ്ണിലെ ടകാരത്തിന് എന്ത് സംഭവിക്കും? നിമിത്താപായെ നൈമിത്യക അപായ അതെന്തായി മാറും? നകാരവും ശേഷിക്കുന്ന എന്താണ്? ത്ര ത്രാന്നും ഇവിടുത്തെ പ്രത്യയം ത്രായാണ്. ദാത്തി അനേന ഇത് വ്യാഖ്യാനത്തിലൂടെയാണ് മനസ്സിലാവുക. അവിടെ ത്രായാണ് ട്രായല്ലാന്ന്, ട്രായല്ല ത്രായാണെന്നുള്ള വ്യാഖ്യാനത്തിലൂടെയാണ് മനസ്സിലാവുക. എങ്ങനെ? ഷാനിക്ക് ശേഷമുള്ളത് തായാണോ ടായാണോ എന്നുള്ളത് വ്യാഖ്യാനത്തിലൂടെയല്ലേ മനസ്സിലാവുക. എന്ത് വേണം? ആദ്യമേ ടായാണെങ്കിലും ഷാ വരാമല്ലോ. ടായാണെങ്കിലും ഷാ വരാം. പ്രത്യയം തന്നെ അത് ഇത്രയും പാടുപെട്ട് ഷാവയ്ക്കുന്നതിന്. ഈ ഷാ എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം കൊണ്ട് വയ്ക്കുന്നതിന്. അത് പർപ്പസുണ്ട് ഈപ്പ് ഈശൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ പ്രയോജനമുണ്ട്. അതിപ്പോ ഈപ്പോ ഈശോ വിധിക്കുന്നതിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്? ഗൗരാദിയിൽ ഉൾപ്പെടുത്തിയാലും മതി. അപ്പോ അവിടെ അങ്ങനെ ഒരു പ്രത്യയം വയ്ക്കുകയും പിന്നെ അതിന് ഈ സഞ്ജ വിധിച്ച് ലോപിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ അവിടെ നടക്കും. അപ്പൊ ഇപ്പൊ ദായിൽ നിന്ന് എന്ത് വന്നു? ത്രാ വന്നു. ഇവിടെ പ്രത്യേകിച്ച് എടുത്തിങ്ങനെ ദാതു സേട്ടാണോ അനട്ടാണോ? എന്തുകൊണ്ട്? ബലാദിയാണ്. സേട്ടോ അനട്ടോ? ദാത്ര നംസകത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ദാത്ര സു വന്നു കഴിഞ്ഞാൽ ഏത് വരും? അമ്മു വരുന്നു. സൂത്രം അമ്മിപൂർവ ദാത്രം. പുല്ലൊക്കെ അറുക്കുന്ന സാധനം ഹിന്ദിയിലും പറയാറുണ്ട് ദാത്തി എന്ന് പറയും അല്ലേ. നാടൻ ഭാഷയാണ്, സാഹിത്യത്തെ ഉണ്ടോ എന്നറിയത്തില്ല. ഉണ്ടോ? വരുമല്ലേ. നാടൻ ഭാഷയിൽ പറയും ദാത്രം. അത് തന്നെ ദാത്രം. പൊതുവെ ഇങ്ങനെ വെട്ടുന്ന കത്തി അതിനെല്ലാം പറയും. നീഞ്ഞ് ബ്രാഹ്മണയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇത്ര വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. ഗുണം വന്നു നേത്രം. നേത്രത്തിന് പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ളത് കണ്ണ് തന്നെ നയിക്കുന്നത്. പിന്നെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് മന്ധനം ചെയ്യുമ്പോൾ, തൈര് കടയുമ്പോൾ, കടകോൽ, ആ കടകോലിൽ വാസുകി, വാസുകിക്കും പറയും. എന്തുവരുന്നു? നേത്രം. ഇവിടെ ദാതു സേട്ടുവാനട്ടോ. അനട്ട് അടുത്ത് വരുന്നത് ത്രപ്രത്യയം പരത്തി വരുമ്പോ ഇട്ടിനെ നിഷേധിക്കുന്ന സൂത്രമാണ്. ഇട്ടെന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. എവിടെ എങ്ങനെയൊക്കെ വരുന്നു, നിഷേധിക്കുന്നു, പ്രവർത്തിക്കുന്നു, നിഷ്ഠയിൽ ഒരു സൂത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല. എസ് വിഭാഷ ഇവിടെ വന്നിട്ടില്ല. എവിടെയെങ്കിലും എട്ടിന് സൂത്രമോ വാർത്തികമോ എവിടെയെങ്കിലും എട്ട് വികല്പമായിട്ടുണ്ടെങ്കിൽ നിഷ്ഠയിൽ അക്കാരണം കൊണ്ട് നിഷ്ഠയിൽ എട്ടിനെ നിഷേധിക്കും. അതെവിടെയായാലും കൊള്ളാം. എട്ട് വികല്പമായിട്ട് വിരിക്കുന്ന ഒരുപാട് സൂത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു ധാതുവിൻ്റെ പരത്തിൽ ഒരു നിഷ്ഠാപ്രത്യം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആ ധാതുവിൻ്റെ പരത്തിൽ എട്ട് വികല്പമാക്കിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം സ്വരതി സൂതി സുയതി ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള നിഷ്ഠയിൽ വരുമ്പോൾ എട്ട് നിഷേധിക്കും. അപ്പോൾ അത് തിങ്ങന്തത്തിൽ പല സൂത്രങ്ങളും വരുന്നുണ്ട്. കൂടാതെ ത്വാ വരുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് വരണമെന്നില്ല. ത്വാ പ്രത്യേകം വന്ന ഉദിതോവ ഉദിത്തുകൾക്കെല്ലാം കിട്ടിനെ വികല്പമായ വികല്പമാണ്. അക്കാരണം കൊണ്ട് എന്തോരും ഉദിത്തായ ഏത് ധാതുവിൽ നിന്നും നിഷ്ഠ വന്നു കഴിഞ്ഞാൽ ഇട്ട് നിഷേധിക്കും. ശാന്ത അവിടെ എന്ത് ചെയ്തു? ഇട്ടിനെ നിഷേധിച്ചു. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ഇത്രയും പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? തി, തു, ത്ര, ത, ഇതെല്ലാം പ്രത്യയങ്ങളാണ്. ധ, സി, സു, സ, ച, സര, അതൊരു പ്രത്യയമാണ്. സര, ക, സ, ഇത്രയും. ഇതിൽ വരുന്ന മിക്കവാറും പ്രത്യയങ്ങളെല്ലാം ഉണാദിയിലെ പ്രത്യയങ്ങളാണ്. കാരണം ഈ തീ പോലെയുള്ള പ്രത്യയങ്ങൾ പാണിനിയും വിധിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പലയിടത്തും ഇട്ട് നിഷേധം വരാൻ പാടില്ല. അപ്പം അതുകൊണ്ടിത് ഇങ്ങനെയുള്ള പ്രത്യയങ്ങളിൽ പലയിടത്തും വരുന്നുണ്ട്. ഇതിൽ വരുന്ന കൂടുതലും പ്രത്യയങ്ങളെല്ലാം ഗുണാദി പ്രത്യയങ്ങളായിട്ടാണ്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തീ തൂത്ര താ എന്ന് പറയുന്നുണ്ട്, നമ്മൾ നിഷ്ഠയിലെ തായ് എടുക്കാൻ പാടില്ല. അവിടെ ഇട്ട് വരാമെങ്കിൽ വരാം, അതിന് തടസ്സമില്ല. ഇട്ട് പ്രാപ്തം എന്നിടത്തെല്ലാം പത്തിത്തം ഇട്ട് വരാം, പത്തോ എന്നല്ല വരുന്നു. പക്ഷേ അപ്പൊ താ എന്ന് പറയുന്ന ഏതാണ്? ഉണാദിയിലെ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒന്നേ ആവശ്യമുള്ളൂ. ഇവിടെ വ്യാഖ്യാനത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ സൂത്രങ്ങളൊന്നും പഠിക്കാതെ നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇത്ര പരത്തിലിരിക്കുമ്പോൾ സേട്ട് ധാതുവാണോ എന്ന് നോക്കണം. ആണെങ്കിൽ ഇട്ടെന്ന് ശരി. ഏഷാം ദിശാനാം കൃത്പ്രയാനാം ഇട്ടന ശസ്ത്രം സസ് ധാതു എന്ത് വന്നു? ഇത്രാവുന്നു. സസ് ധാതു സേട്ടോ അനിട്ടോ എന്ന് നോക്കണം. ഏതാണ്? എന്തുകൊണ്ട്? ഹസു വസതീരോ രണ്ടേ ഉള്ളൂ. അനിട്ട് ഇട്ട് വരേണ്ടാണ്. ഇത്രാവുന്നു ശസ്ത്രം ഇട്ട് വരുന്നില്ല. ആയുധം പൊതുവെ ആയുധങ്ങളിൽ ആയുധം പ്രയോഗിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകാത്തതെല്ലാം ശസ്ത്രം, വാള്, ഗദ, അങ്ങനെയൊക്കെയുള്ള സാധനം പോകുന്നതെല്ലാം അസ്ത്രം. അങ്ങനെ ഒരു വിഭാഗം ചില സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആയുധം യോത്രം ഏതാണ് ധാതു? യു നേരത്തെ പറഞ്ഞാണ്, ധാതുക്കളെയും വ്യുത്പത്തിയും നേരത്തെ പറഞ്ഞാണ്. ഇവിടെയും ശസ്ത്രം എന്ന് വെച്ചാൽ വ്യുത്പത്തി എങ്ങനെ പറയും? യൗതി അനേന. എന്തുകൊണ്ടാണോ എന്ത് ചെയ്യുന്നത്? യോത്രം അടുത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ മിശ്രം യോജിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കാളയെ ഇട കഴുത്തിൽ നുഖം വച്ചതിന് ശേഷം ആ നുഖത്തിൽ രണ്ട് സാധനം ഇങ്ങനെ താഴോട്ട് കിടക്കും, അതിന് ഒരു കയർ കെട്ടിങ്ങനെ ബന്ധിക്കും. അതിനാണ് എന്ത് പറയുന്നത്? യോത്രം എന്ന് പറയുന്നത്. പഴയകാലത്താണ് ഈ കാളവണ്ടികളുണ്ടായിരുന്നു. വയലിൽ ഉഴുന്നിടത്തും എന്താണോ ഇങ്ങനെ വച്ചിട്ട്, തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് ധാരാളം. ആ കയറിൻ്റെ പേരാണ് യോത്രം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സൈഡിലും കാളയുടെ മുഖത്തിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടില്ലാത്തൊരു പടം നോക്കിയാൽ മതി, വേറെ വഴിയൊന്നുമില്ല. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി, യോത്രം അവിടെ കിട്ടും. യോത്രം അല്ല, അത് ഏതിനാണ്? അടുത്ത് വരുന്നതോ അത് തന്നെന്നാ പറയുന്നത്? യോക്ത്രവും യുജ് രണ്ടും അത് തന്നെയാണ്. ഇതിന് പല ശബ്ദങ്ങളും ഇന്ന് പ്രയോഗത്തിലില്ലാത്തതുകൊണ്ട് പിന്നെ വ്യാഖ്യാതാക്കൾ ഓരോ അർത്ഥങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. യുജ് ധാതുവിൽ നിന്നും ത്ര വന്നു കഴിഞ്ഞാൽ എന്തോരും ഗുണം വന്നു, പിന്നെന്ത് വരുന്നു, ചോക്ക് വന്നു, യോക്തറം. ഇതും ധാതു സേട്ടോ അനട്ടോ എന്ന് നോക്കുക. യുജ് ജാന്തത്തിൽ ഏതൊക്കെയാണ്? രജനരിജു പജുവഞ്ചു ബ്രസ്യമസ് യുജ് ഒന്നല്ലോ, അപ്പൊ അനട്ടല്ലേ. അല്ലേ യുജ് പലതുകൊണ്ട് ഇതെന്താണ്? അനട്ടാണ്. യുജുരു യോഗേ യുനക്തി യുക്ത യുഞ്ചന്തി യുനക്തി അനേന അങ്ങനെ പറയുന്നു. പിന്നെ വേറെ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. പ്രധാനം ഇത് തന്നെയാണ്. ഇത് പറയുന്നു, അതിൽ പറയുന്നുണ്ട് ഹത്ത് കടി എന്താണ്? വിലങ്ങ് അങ്ങനെ പറയും, വിലങ്ങിനെ പറയും. സാറിന് കയ്യിലിടുന്ന വളയ്ക്കും പറയും അല്ലേ? പറയൂ. ഹത്ത് കടിയും ഇല്ല, വിലങ്ങിനെ ഉള്ളൂ. അതുപോലെ എന്തോ ഒരു പേര് പറയുന്ന കേട്ടിട്ടുള്ളൂ, ഈ കയ്യിൽ കിടക്കുന്ന റിങ് റിങ് ഉണ്ടല്ലോ. ചിലപ്പോ അത് ആക്ഷേപിച്ച് പറയുന്നതായിരിക്കും ആൾക്കാർ. അത് അങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ടേ വിലങ്ങാണെന്ന് ആക്ഷേപിച്ചാലും പറയുന്നതായിരിക്കും. അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. സിഖുകാരുടെ ഇതിലാണ് കടാൻ സാധാരണ പറയുന്നത്. ഓ, അവർക്കത് കമ്പൽസറി ആണ്. ആ, എന്തായാലും അങ്ങനെയും ഒരർത്ഥം പറയുന്നുണ്ട്, യോജിപ്പിക്കുന്നത്. സ്തുഞ്ഞു സ്തുതവും സ്തു സേട്ടാണോ അനട്ടാണോ? യൂതാത് നേരത്തെ വന്ന് സേട്ടാണോ അനട്ടാണോ? ആണോ? സേട്ടാണ്. സേട്ടാണ്. എന്തുകൊണ്ട്? അത് വിനയ് കാച്ചുന്ന വിനയ, അത് കൂടാ, അത് വരില്ല. യൗതി ആദ്യം വന്നെ സേട്ടാണ്. അതുകൊണ്ടാണ് ഈ സൂത്രം കൂടെ കൊടുത്തത്. യു യു യു അങ്ങനെ ഹ്രസ്വം ഊദ്രദന്തേർ യൗതി യൗതി എന്ന് വന്നില്ല. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, സേട്ടോ അനട്ടോ ഒന്ന് ബൈമിയിൽ കൊടുത്തിരിക്കും. അതിൽ നോക്കിയാൽ മതി, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. സ്തോത്രം സ്തു വരുന്നു, ത്രാ വരുന്നു, എന്ത് വരുന്നു? സ്തോത്രം അതറിയാം, സ്തോത്രം തന്നെ. സ്തൗതി അനേന എന്തുകൊണ്ടാണോ? സ്തുതിക്കുന്നു. സ്തോത്രം തുത് വ്യഥനേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് തോത്രം? എവിടെയാ പഠിച്ചത്? തോത്രവേത്രൈകമാണ്. തോത്രം എന്ന് പറഞ്ഞപ്പോ എന്താ? ചാട്ടയ്ക്കും പറയാം, അതിനെന്താ പറയുന്നത്? ചാബൂക്ക അല്ലേ. ശരിക്കും തോത്രം എന്ന് പറയുന്നത് ചാബുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണ്. കുതിരയുടെ കടിഞ്ഞാണ് തന്നെയാണ്. കടിഞ്ഞാണ് മറ്റത് കഷാന്ന് പറയും. കണ്ടുണ്ടല്ലോ ഇത്. ശരിക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളവണ്ടിക്കാരുടെ കയ്യിലൊക്കെ ഇരിക്കും. ഒരു നീളമുള്ള ഒരു വടിയുടെ അറ്റത്ത് ഒരു ചെറിയ മുള്ള വെച്ചിരിക്കും ഒരു സാധനം. അത് വെച്ചിട്ട് ഈ പ്രയോഗമാണ്. ആന കുത്തും, കുത്തുകോൽ വേദനിപ്പിക്കുന്നത് അടിയേക്കാളും വലിയ ഇതാണ്. ഇത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ അത് ഓടും വേദനിച്ചിട്ട്. തോത്രം ഗീതയിൽ അതാ തന്നെ. അത് വേണമല്ലോ. കുതിരയൊക്കെ ഉപയോഗിക്കാൻ അതാ ഉപയോഗിക്കുന്നത്. കുതിരയും കാളയൊക്കെ തെളിക്കാൻ വേദനിപ്പിക്കുന്നത് തോത്രത്തിന്. മലയാളത്തിൽ പലയിടത്തും അർത്ഥം പറഞ്ഞിരിക്കുന്ന കുത്തുകോലെന്നാണ്. കുത്താൻ ഉപയോഗിക്കുന്ന കോൽ. ചാട്ടയെന്നും പറയാം, അത് വേദനിപ്പിക്കുമല്ലോ. ക്ഷേത്രം എന്ന് പറയുന്നു. ഇവിടെ ഇതേ അർത്ഥം കൊടുത്തിരിക്കുന്നത് ബന്ധനമെന്നാണ്. പക്ഷേ അതിൽ അതിലർത്ഥം കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല. ക്ഷേത്രത്തിന് ആണോ നിങ്ങളെ പുസ്തകത്തിലെ അർത്ഥം? അതിനാണ് ഹത്കടി കൊടുത്തത്. ഹത്കടിക്കുള്ള വേറൊരു വാക്ക് ബേഡിയാണ്, അതിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രം, ക്ഷേത്രം ബേഡി ഹത്കടി ബന്ധിപ്പിക്കുന്നത്. സമീ തോത്രം എന്നുള്ളതിന് മുകളിൽ അർത്ഥം കൊടുത്തത് ആനയുടെ ഇതാണ്. അപ്പൊ തോട്ടി തോട്ടി തോട്ടി ആ തോട്ടിയിലാണ് ഈ കുത്തുന്ന സാധനം വെച്ചിരിക്കുന്നത്. തോട്ടിയുടെ അറ്റത്ത് രണ്ട് ഒന്ന് മുകളിലേക്ക് ഉണ്ടാവും, താഴേക്കും കുത്താനുള്ള സാധനം. കുതിരയ്ക്കാകുമ്പോഴത്തേക്ക് ചൂരലിന്റെ അറ്റത്ത് വെച്ചേക്കും. കാളയ്ക്കാകുമ്പം മടിയുടെ അറ്റത്ത് വയ്ക്കും. അപ്പൊ അതിൽ നിന്നായിരിക്കും തോട്ടി ഒന്നും ഉണ്ടായതല്ല. മലയാളത്തിൽ തോട്ടി ഒന്നും ഉണ്ടായത് ഇതിന്നായിരിക്കും, തോത്രത്തിൽ നിന്നായിരിക്കും. ഹിന്ദിയിൽ എന്താ അർത്ഥം കൊടുത്തിരിക്കുന്നത് തോട്ടിക്ക്? അങ്കുശം, അങ്കുശം എന്ന് പറയുന്നതാണ് തോട്ടി. ക്ഷേത്രം, ക്ഷേത്രം ഏതാതു എന്ന് പറയുന്നത് സിച്ച് ധാതു നിന്ന് വരുമ്പോ എത്ര വരും? മുതൽ വരും ഗുണം വരും, കുത്തും വരും. ശേഖരം എന്ന് പറയുന്നത് സാധാരണ ഗാർഡനിലൊക്കെ വെള്ളം ഒഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, പലതരത്തിലുള്ള നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ആ അതെ, അതാണ് ക്ഷേത്രം. മേഢ്രം എന്ന് പറയുന്നത് മൂത്രേന്ദ്രിയം. മിഹിൽ നിന്ന് ട്രാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എന്താ വരുന്നത് സൂത്രം? ഹോട പിന്നെ ജഷസ്തോ ധോത പിന്നെ ആണോ ഷ്ടുത്വം. പരത്തിലിരിക്കുന്നതിന് ഷ്ടുത്വം കൊണ്ടല്ലേ എന്ത് വരുന്നത്? ഠ പിന്നെ അല്ലേ ഠോട്ടയിലോ പോരത്തുള്ളൂ. ഹ ത്രാന്നിരിക്കുന്നു. ഹാരത്തിന് ഠാവുന്ന കഴിഞ്ഞാൽ പരത്തിനെന്ത് വരണം? ജഷസ്തോ ധ. ഷ്ടുത്വം വന്ന് രണ്ടും എന്താവും? ഠോട്ടേ ലോകം വന്നു കഴിഞ്ഞാൽ ഒരു ഠ. അതാണ് മേഢ്രം. പത്രം, പത്ത് ഇത്ര വന്നു. പദ്ധതി അനേന പത്രത്തിന്റെ മുഖ്യമായ അർത്ഥം ചെറുത് തന്നെ. വേറെ അർത്ഥങ്ങളും പറയുന്നുണ്ട്. എന്താണ് ഇല, അത് അങ്ങനെ വരുന്നു. താഴെക്കൂടത്തിനുണ്ട് പത്രന്തു വാഹനേ പർണേ സ്യാത് പക്ഷേ ശരപക്ഷിണോഹോ. കോശം പല അത്മന ശരത്തിനുണ്ട് പത്രം. ചെറുകൊണ്ടല്ലേ പറക്കുന്നത്, അതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അത് തന്നെ അതങ്ങനെ എടുക്കുക, അത് നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. അതുകൊണ്ട് പദ്ധതി. അപ്പോ എന്താണ് വാഹനമുണ്ട് പദ്ധതി, അതൊക്കെ വ്യുത്പത്തി എങ്ങനെയാണോ യോജിപ്പിച്ചോണം അത്രയേ ഉള്ളൂ. എവിടെയാണോ അത് രൂഢമായി പ്രയോഗിക്കുന്ന അത്, അത് പ്രധാനമായും വരുന്നത് എവിടെയാണ്? ചിറക്. അപ്പൊ പദത്രം എന്ന് പേരുണ്ട്, ഈ പദത്രി എന്ന് പക്ഷിയെ പറയാൻ കാണുന്നു. പദത്രി എന്ന് പക്ഷിക്ക് ഒരു പേരില്ലേ? അത് ഇതിന് വേറെ പേര്. അത് വേറെ, അത് ഗുണാദിയിലാണ്. ഇതല്ല അത്, നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് പദത്രം എങ്ങനെയെന്നുള്ളത്, സിദ്ധാന്തോതി കൊടുത്തിട്ടുണ്ട്. പത്രം അടുത്തു വരുന്നത് എന്താണ്? ദംഷ്ഠ ദശതി, ഹിംസിക്കുന്നത്. അനേന ദശിൽ നിന്നെന്തുവരും? ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ഷ വന്നിട്ട് എന്തുവരുന്നു? ഷ്ടുത്വം വന്നു. ദംഷ്ഠ ഇത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ദംഷ്ഠയിൽ നിന്ന് താപ്പ് വന്നു. എസ് ചെയ്തി ചാക്കാരിൽ ഉപയോഗിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ദംഷ്ഠ എന്ന് പറയുന്നു. ദംഷ്ട്രീ എന്ന് വരാം. ദംഷ്ട്രീ സ്ത്രീലിംഗത്തിൽ ദംഷ്ട്രീ ഷിത്തായു. അവിടെ ബഹ്മിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ദംഷ്ഠയുടെ താഴെ ഷിദ്ഗൗരാദിഭ്യസ്ഥ പ്രകാരം ഗീപ്പ് വന്നിട്ട് അജാതി ഗണ മേം പാടിക്കാരൻ അജാദ്യത സ്ഥാപനം. അതായത് രണ്ടും വരുന്നു. ടാപ്പ് വന്ന് ദംഷ്ട്രാന്നും വരും. ഷിദ് ഗൗരാദിഭ്യസ്ഥം ഗീപ്പ് വന്നിട്ട് ദംഷ്ട്രീന്നും വരും. രണ്ട് രൂപവും ശരിയാണെന്ന് നടത്തും. നദ്രി നഹബന്ധനയാണ്. നകാരത്തിന് നകാരം വരുന്ന എങ്ങനെ? നോന പ്രകാരം നാ വന്ന് നഹ് ഷ്ട്ര നഹ്ഷ്ട്രന്നിരിക്കുമ്പോഴത്തേക്ക് ഷകാരം പോയി. ഏ സൂത്രം എന്നും ആദ്യം പഠിച്ചത് നഹോദ്ധ എന്ന്. നഹോ ധ പരത്തിൽ തായിരിക്കുമ്പോൾ എന്തുവരുന്നു? ജഷസ്തോ ദോധ വരുന്നു. പിന്നെ എന്തുവരുന്നു? പിന്നെന്താ വരുന്നു? ജലാം ജസ് ജസി ദാവുന്നു. അപ്പൊ ഷദ്ഗൗരാദിഭ്യസ്യ പ്രകാരം ഈ പോന്നിട്ട് എന്ത് വരുന്നു? നദ്രി എന്ന് വരുന്നു. അങ്ങനെ വരുന്നു. നദ്രി എന്ന് പറഞ്ഞു. ഇതെന്താണ്? ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരിടത്ത് അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്താണോ, ഷൂ കെട്ടുന്ന സാധനം ലേസ്. ഇപ്പൊ ചോദിക്കും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പണ്ട് ആ പഴയ കാലത്തും കാലിന്റെ അകത്ത് ഇതൊക്കെ വെച്ചിട്ട് ആ അതെ തന്നെ അത് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. അങ്ങനെ ഒരിടത്ത് അർത്ഥം കൊടുത്തിട്ടുണ്ട് നദ്രി. അങ്ങനെ ഒരു വാക്കുണ്ട്, ഒരാളുടെ പേരാകാം അല്ലേ. പിന്നെ അതുമായി സംബന്ധിച്ച് സന്തതി എന്നും അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ വരാം. അങ്ങനെ വരും. അത് രണ്ടായി ഉച്ചരിക്കുക, അപ്പോഴും കുഴപ്പമില്ല. നദ്രി ചീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ പോവും. ഒരുമിച്ച് ഉച്ചരിക്കണം. നദ്രി ചീന സമീചീന എന്ന് പറയുന്നത് സമീചീന എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ വരാം. നദ്രീം അഞ്ചതീതി നദ്രിക്, അങ്ങനെ വരാം. നദ്രിക് നദ്രിക് സദ്രിയങ് എന്നൊക്കെ വരുന്നു. അപ്പോ അർത്ഥം അങ്ങനെ വരും. പാദത്തിലേക്ക് പോകുന്നത് വണക്കമുള്ളവനെന്നോ അങ്ങനെയൊക്കെ വരും. പിന്നെ അതിനോട് തസംബന്ധി അങ്ങനെയൊക്കെയുള്ള അർത്ഥ ഈന വരും. ഖസീന ഖപ്രത്യമെന്ന ഈന വരും. അങ്ങനെയൊക്കെ വരും. നദ്രി പൂർവ്വത്തിലുള്ള അഞ്ച് ധാതുവിൽ നിന്ന് കിപ്പ് വന്നിട്ട് അങ്ങനെ രൂപം വരാം. അടുത്ത് വരുന്നത് ആർത്തിലൂധൂസൂഖന സഹചര ഇത്ര. ലൂഞ്ഞ് ഛേദന ധൂ എന്ന് കൊടുത്തിരിക്കുന്നത് ധൂ വിധൂനനെ. ഇതിൽ താഴെ ധൂഞ്ഞെന്ന് കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ, പക്ഷെ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ധൂ ആയിരിക്കണം ശരി. ധൂഞ്ഞ് കമ്പനയാണ്, രണ്ട് ധാതുക്കളാണ്. ധൂഞ്ഞ് കമ്പനയെന്ന് പറയുന്നത് അതുകൊണ്ട് ധൂ വിധൂനനെ. ഇവിടെ പക്ഷെ ധൂഞ്ഞ് വിധൂനനെ എന്ന് കൊടുത്തിരിക്കുന്നു, ശരിയാകാൻ വഴിയില്ല. അതിനെങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? അത് അങ്ങനെ വരുമ്പോ സാനുബന്ധഗ്രഹണേ നിരനുബന്ധകസ്യ നിരനുബന്ധഗ്രഹണേ സാനുബന്ധകസ്യ, അങ്ങനെ പരിഭാഷയുണ്ട്. അനുബന്ധമില്ലാതെ ഒരു ധാതുവിനെ കാണിച്ചു കഴിഞ്ഞാൽ അനുബന്ധമുള്ളതിനെ ഗ്രഹിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടെ അനുബന്ധമില്ലാത്ത ധൂന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ധൂഞ്ഞ് കമ്പനിയെ ഗ്രഹിക്കാൻ പാടില്ല, അനുബന്ധമില്ല കാണിച്ചോളൂ. പലത് സൂത്രങ്ങൾ അനുബന്ധത്തോടുകൂടി കാണിക്കും. നിരനുബന്ധ ഗ്രഹണേ ന സാനുബന്ധകസ്യ. അനുബന്ധമില്ലാത്ത ഒന്നിനെ കൊടുത്തു കഴിഞ്ഞാൽ അനുബന്ധമില്ലാത്ത ഗണിക്കാം. ധാതു ധാതു തിരിച്ചും ഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയും. അനുബന്ധമുള്ളതിനെ കൊടുത്തു കഴിഞ്ഞാൽ പലതും ഉണ്ട്. ഏകാനുബന്ധ ഗ്രഹണ അധ്വാനുബന്ധകസ്യ. ഒരേ അനുബന്ധമുള്ളതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ രണ്ടനുബന്ധമുള്ളതിനെ ഗ്രഹിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങൾ പറയും. അതിന് മാത്രമേ എടുക്കാവൂ. അതുകൊണ്ട് ഇതിനെ കൊടുത്തിരിക്കുന്നതൊക്കെ ശരിയല്ല. ധൂന്യ വിധൂനനെ എന്ന് പറയുന്നു. ഷൂ പ്രേരണ, ഷൂന്യം വേറെ ധാതുണ്ട്. ഷൂ ഉണ്ട്, ഷൂന്യമുണ്ട്. ഇവിടെ ഷൂ സൂ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ശൂന്യനം ഗ്രഹിക്കാൻ പാടില്ല. അതും ചിലപ്പോൾ അവിടെ കൊടുത്തിരിക്കും, നോക്കിയില്ല. എന്നുവെച്ചാ വേറെയുണ്ട്, എടുക്കാൻ പാടില്ല എന്നർത്ഥം. ഖനുവിധാരണ, ഇതിൽ കൊടുത്തിരിക്കുന്ന അവതാരണ എന്ന്. സാറിന് വിധാരണ എന്നാണ് പാഠം. അതിലെങ്ങനെയാ വിധാരണം കാണും? അങ്ങനെയും പാഠം കാണും. വിധാരണം ചെയ്യുക, കിളക്കുക. ഖനിത്രം, പിക്കാസ്, പിക്കാക്സ് എന്ന് പറയും. മലയാളത്തിൽ പിക്കാസ് എന്ന് പറയും. അതെ, തമിഴിൽ എന്താ പറയുന്നത്? പിക്കാസ്, പിക്കാസ് എന്ന് പറയും മലയാളത്തിൽ. അറിയില്ല. മൺവെട്ടിയല്ല, മരംകുത്തിയുടെ ഷേപ്പിലുള്ള. ഹിന്ദിയിൽ എന്താ പറയുന്നത്? പാട എന്ന്. അങ്ങനെ എന്താ പറയുള്ളു ഹിന്ദിയിൽ? പൊതുവേ പറയുന്ന പാട. അങ്ങനെ എന്തോ ഞാൻ മറന്നുപോയി. പാട എന്നല്ലേ പാവട. ഏ പാവടയുണ്ട്, കുദാലി എന്ന് പറയുന്നുണ്ട്. ആ കുന്താലി എന്നും, കുദാലി എന്ന് ഹിന്ദി പറയും. പാട അതിനെന്താ എഴുതിയിരിക്കുന്നു? പാട എന്ന പാവട, പാവട. ആ അതാ അതാ പാവട, പാവട. അത് തന്നെ പാവട. കുദാലി സാധനം കോടാലിക്കാണ് പറയുക. കോടാലി, കുദാലി. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഹിന്ദിയിൽ കുന്താലി എന്ന് പറയുന്നതിന് കുദാലി എന്ന് കേട്ടിട്ടുണ്ട്, പറയുന്നു നാടൻ ഭാഷയിൽ. അല്ല, കുന്താലി എന്ന് നമ്മൾ പറയുന്നതന്നെ പണിക്കാരെല്ലാം. അപ്പൊ ഞാൻ അതിശയിച്ചിട്ടുണ്ട്, അത് നമ്മളെ കുന്താലിയാണല്ലോ. ഇവിടെ കുന്താലി എന്ന് പറയും മലയാളത്തിൽ. മലയാളത്തിൽ കുന്താലി എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? ആ മലയാളത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ കുന്താലി എന്ന് പറയും. ഈ പിക്കാസിന്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പറയുന്നു കുന്താലി. അപ്പൊ അതിശയം തോന്നി, ഇത് ഒരേ പേരെങ്ങനെ വന്നു, പിന്നെ മനസ്സിലായോ? അത് വന്നത് പാഴ്സി, അങ്ങനെ വന്നാണ്. ഉറുദു, ഉറുദു, ഉറുദുവിൽ നിന്ന് വന്നാണ്. രണ്ടിടത്തും ഒരുപോലെ വരുന്നു. അങ്ങനെ പാവട എന്നാണ് ഹിന്ദിയിൽ സാധാരണ പറയുന്നു. പാവട മൺവെട്ടിക്ക് അവരങ്ങനെ പറയുന്നു. അവിടെ ഈ സാഹിത്യത്തിൽ പറയുന്ന, നാട്ടിൽ പറയുന്നതുമായിട്ട് ചെറിയ വ്യത്യാസം വരും. നോവലിലൊക്കെ ഈ വാക്കുകൾ വരും, ഉണ്ട്. പക്ഷേ ഇത് കവിതകളിലൊന്നും അതീത വരില്ല. വരില്ല. ഖനിത്രം എന്നൊക്കെ തന്നെ പറയും. അത് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണല്ലോ, അതുകൊണ്ട് വരും. പിന്നെ എന്താണോ ഖന ഷഹ മർഷണേ, ചര ഗതിഭക്ഷണയോഹോ. എത്രയും ധാതുക്കളിൽ നിന്ന് എന്തോ വരുന്നു, ഇത്ര വരുന്നു. ഇത്ര വരുന്നത് നേരത്തെ എത്ര വിധിച്ചപ്പോൾ എട്ടിനെ നിഷേധിച്ചു, എട്ടിന് പകരം എന്ത് ചെയ്തു, ഇത്ര വിധിച്ചു. അപ്പൊ എട്ടിന്റെ ഫലം ചെയ്തു. ശരി.